സുഖി ദുഃഖീവ, സുഖി ഇവ ദുഃഖീവ. അവിടെ രണ്ടിടത്തും അഹം സുഖി ഇവ, അഹം ദുഃഖീവ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ അയം സുഖീവ, അയം ദുഃഖീവ. അല്ലെങ്കിൽ സ സുഖീവ, സ ദുഃഖീവ, ഇങ്ങനെല്ലാം പറയാം. മുഖ്യതി എന്ന് പറയുന്നത് കർത്താവ് ആരാണ്? ചിതാത്മാവാണ് മോഹിക്കുന്നത്. അത് ചിതാത്മാവ് മോഹിക്കുമ്പം അതെങ്ങനെയായിരിക്കും പ്രധാനമായിട്ടുണ്ടാകുന്ന അനുഭവം? അഹം സുഖി ഇവ, ഞാൻ സുഖി. ഇവ എന്ന് ചേർത്തിരിക്കുന്ന എന്തിനാണ്? വാസ്തവത്തിലുള്ള അല്ല ഈ അനുഭവം. ഏതനുഭവം? സുഖി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ സുഖം ഉള്ളവനാണ് എന്നുള്ള ഈ അനുഭവം എല്ലാവർക്കും ഉള്ളതാണ്. ഇതിന് അദ്വൈതമൊന്നും പഠിക്കേണ്ട കാര്യം. എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു അനുഭവമാണ് ഞാൻ സുഖം ഉള്ളവനാണ്. അവരുടെ ഒരു അനുഭവമാണ് ഞാൻ ദുഃഖമുള്ളവനാണ്. പക്ഷെ ഈ അനുഭവം ഇവ എന്ന് ചേർത്തിരിക്കുന്നത് അത് സത്യമല്ല, പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ അനുഭവം സാധാരണ പറയുന്ന എന്താണ്? അനുഭവമാണ് മുഖ്യം. ഏത് കാര്യം ചോദിച്ചാലും ഏത് കാര്യം പറഞ്ഞാലും നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന്. അനുഭവത്തിനാണ് സാധാരണ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ അഹം സുഖി ഇവ, അഹം ദുഃഖി ഇവ, ഇവിടെ അനുഭവത്തിനല്ല. അനുഭവം എന്ന് പറയുന്ന ഒരു മോഹമാണ്. സാറിന് നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഒരു ഭ്രമമാണ്. സുഖദുഃഖ അനുഭവം എന്ന് പറയുന്നത് എന്താണോ ഒരു വ്യക്തിയുടെ അനുഭവങ്ങളാണ്, ആന്തരികമായ അനുഭവം. എന്റെ സുഖാനുഭവം എന്റെ ദുഃഖാനുഭവം എനിക്ക് വേറെ ആളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. അത് എന്റെ അനുഭവം മാത്രമാണ്. വേറെ ആൾക്ക് സുഖവും ദുഃഖവും ഉണ്ടായാൽ അയാൾ അറിയും. ഏറ്റവും സ്വകാര്യമായ അനുഭവമാണ് സുഖമെന്നും ദുഃഖമെന്നും. അങ്ങേറ്റ സ്വകാര്യമായ ഒരു അനുഭവം, വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. ഈ അനുഭവം പോലും എന്താണ്, എന്തെന്നാ അവിടെ പറയുന്നു, ബ്രഹ്മമാണെന്ന്. മുഖ്യതി ഇത് ചിതാത്മാവിന്റെ മോഹമാണ്. അപ്പോ അനുഭവം എന്ന് പറയുന്നുണ്ടോ, സ്വന്തം അനുഭവം എന്ന് പറയുന്നുണ്ടോ, ഒന്ന് സത്യമായിക്കൊള്ളണമെന്നില്ല. ആത്യന്തികമായി എല്ലാ അനുഭവങ്ങളും എന്താണ്? ബ്രഹ്മമാണ്. സർവ അനുഭവങ്ങൾ, ആത്യന്തികമായ എല്ലാ അനുഭവങ്ങളും ബ്രഹ്മമാണ്, മോഹമാണ്. അത് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് സുഖി ദുഃഖി. അഹം സുഖി ഭവാമി, അഹം ദുഃഖി ഭവാമി. ഇതാണ് അനുഭവം. ഞാൻ സുഖിയായിരിക്കുന്നു, ഞാൻ ദുഃഖിയായി ഇരിക്കുന്നു. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഈ അനുഭവം ഭ്രമമാകുന്നത്? ഈ അനുഭവം ബ്രഹ്മമാകുന്ന അവിടെ അഹം എന്ന് പറയുന്ന ഒരു അനുഭവം കൂടെ ഉണ്ട്. അഹം എന്നുള്ള ഒരു അനുഭവം കൂടെ ചേർന്നു കഴിഞ്ഞാൽ അത് ബ്രഹ്മമായിരിക്കും. ഏതനുഭവം? അത് സത്യവാദത്തിൽ അഹം എന്ന് വെച്ചാൽ ഞാൻ, ഞാനെന്നുള്ള ഒരു അനുഭവം എന്നോട് ചേർന്ന് വരികയാണ്, ഞാൻ സുഖി എന്നാണ്. ഇതാണ് അദ്വൈതികൾ പറയുന്നത്. ഞാനെന്നുള്ള ഒരു അനുഭവം ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഏതനുഭവമായാലും ശരി അതൊരു ഭ്രാന്തിയാണെന്ന് വെച്ചാൽ ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ മണക്കുന്നു, ഞാൻ രുചിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഇതെല്ലാം ബ്രഹ്മമാണ്. ഞാനെന്ന് പറയുന്നത് ചേരുമ്പോ എന്തുകൊണ്ട് അത് ബ്രഹ്മമാകുന്നു? അനന്തരം എന്താ പറയുന്നത്? ഞാനെന്നുള്ള ഒരു അനുഭവം വരുമ്പോ അത് ബ്രഹ്മമാകുന്നു. എന്താ പറയുന്നത്? ഞാനെന്ന് പറയുന്ന അനുഭവം, ഞാനെന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രഹ്മമാണ്. അതുകൊണ്ടാണ് അതിനോട് തുടർന്ന് വരുന്നതെല്ലാം ബ്രഹ്മമാകുന്നത്. ഞാനെന്ന് പറയുന്ന ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അത് സത്യമല്ല, അതൊരു ബ്രഹ്മമാണ്. എന്തുകൊണ്ടാണ് അതിനെ ബ്രഹ്മമെന്ന് വിളിക്കുന്നത്? അന്ധകരണ താതാത്മ്യം വരുന്നു ചൈതന്യത്തിൽ. ആത്മ സ്വരൂപമാണ് ചൈതന്യം, അതിനാണ് ചിത്താത്മ അറിവ്. ആ അറിവിന് സൂക്ഷ്മമായ ഇവിടെ പറഞ്ഞു എന്തിനാണ്? മനോബുദ്ധി പഞ്ചപ്രാണ സൂക്ഷ്മാംഗങ്ങൾ. ചിതാത്മാവിന്റെ സൂക്ഷ്മാംഗങ്ങളൊന്നും, ഈ സൂക്ഷ്മാംഗങ്ങളോട് അതിന് താതാത്മ്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ താതാത്മ്യത്തെയാണ് ഇവിടെ എന്തു പറയുന്നത്? അഹം അനുഭവം, ഞാനെന്നാണ് അനുഭവം തന്നെയാണ് താതാത്മ്യം. ഞാനെന്നുള്ള അനുഭവം ഉണ്ടായതിന് അർത്ഥം എന്താണ്? ഈ ചിതാത്മാവ് ഈ സൂക്ഷ്മാംഗങ്ങളുമായി താതാത്മ്യത്തിൽ വന്ന്. ഈ താതാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചത്? അഹം അനുഭവം, ഞാനെന്നുള്ള അനുഭവം. ഇത് അദ്വൈതയുടെ സിദ്ധാന്തമാണ്. എന്നുവെച്ചാൽ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്വൈതികൾ ഇത് ചിന്തിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്, ഇതാണ്. അവരത് ഒരുപാട് ചിന്തിച്ച് നിശ്ചയിച്ചിരിക്കുകയാണ്, ഞാനെന്ന് പറയുന്ന ഈ അനുഭവം ഇതൊരു ഭ്രാന്തിയാണ്. ഇതാണ് ചിതാത്മാവ് ഈ അംഗങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറയും. ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് താതാത്മ്യപ്പെടുക. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ചിത്ത് ചിതാത്മാവ്, മറ്റൊന്ന് ഈ അംഗങ്ങൾ. ജഡം എന്ന് പറഞ്ഞാൽ ചിതാത്മാവിൽ നിന്ന് അന്യം എന്നുള്ള അർത്ഥത്തിലാണ് ജഡം എന്ന് പറയുന്നത്. ചിതാത്മാവിൽ നിന്ന് വേറിട്ടിരിക്കുന്നു. അപ്പൊ അവിടെ അഹം എന്നുള്ള ഒരു സ്ഫുരണം അനുഭവം ഉണ്ടാകുന്നു. അതിനോട് ചേർന്ന് പല അനുഭവങ്ങൾ വരും. അതിലൊന്നാണ് അഹം സുഖി, ഞാൻ സുഖിയാണോ, ഞാൻ ദുഃഖിയാണോ എന്ന് പറയുന്നു. അപ്പോ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലാണോ ഞാനെന്നൊരു ബോധം ഉണ്ടാകും. അപ്പോൾ അവിടെ അവൻ ബ്രഹ്മത്തിലാണ്. ഇനി അവിടെ സുഖയെന്നോ ദുഃഖിയെന്നോ അനുഭവം ഉണ്ടായാലും ബ്രഹ്മത്തിലാണ്. ആരായാലും അതാണ് മുഹ്യതി എന്ന് പറയുന്നത്. മോഹത്തിലാണ്. ഇനി ഇങ്ങനെ ഒരു മോഹം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അഹം എന്ന് പറയുന്ന ഈ അനുഭവം ഉണ്ടാകാതിരിക്കും. ഉണ്ടായാൽ മോഹമായി, മോഹത്തിൽപ്പെട്ടു കഴിഞ്ഞു. ഞാനെന്നുള്ള അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ മോഹത്തിൽപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാനെന്നുള്ള അനുഭവം ഇല്ലാത്ത, മോഹമില്ലാത്ത ഒരവസ്ഥ നമ്മളെങ്ങനെ അറിയും? സുഷുപ്തി എടുക്കാം. സുഷുപ്തിയിൽ എന്താണ്? ഉറങ്ങിക്കിടക്കുമ്പോൾ, സ്വപ്നം കാണുമ്പോഴെല്ലാം നല്ല ഉറക്കത്തിൽ ഞാൻ ഉറങ്ങുന്നു. ആർക്കും അങ്ങനെ ഒരു അനുഭവം ഇല്ല, ഞാനില്ല അവിടെ. ഉറക്കമാണ് എന്നുവെച്ചാൽ ഒന്നും അറിയുന്നില്ല, അതുകൊണ്ട് എന്നെ അറിയുന്നില്ല. ഞാനെന്നുള്ള ഒരു അറിവുണ്ടായാലേ എന്തിനെങ്കിലും അറിയാൻ പറ്റും. അങ്ങനെയുണ്ട്, കാരണം ഞാനിനെ തുടർന്ന് വരണം ബാക്കിയുള്ള അറിവുകൾ. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രതയിൽ എപ്പോഴും അവിടെ ഈ ഞാനുണ്ട്. ഞാനെന്ന് നമ്മൾ പറയണമെന്നില്ല, നമ്മുടെ ഉള്ളിൽ അറിവുണ്ട്. ഞാൻ പോകുന്നു, ഞാൻ വരുന്നു, ഞാൻ ഇരിക്കുന്നു, കിടക്കുന്നു, ഇതെല്ലാം നമ്മൾ പറയണമെന്നില്ല. അനുഭവം സ്വപ്നത്തിലായാലും എന്തുണ്ട്? ഞാൻ അവിടെയും കൊണ്ട് പറയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഗാഠനിദ്രയിലേക്ക് ചെല്ലുമ്പോഴോ അവിടെ പറയുന്ന എന്താണ്? ഒന്നും അറിഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. ഞാനെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവിടെ ഞാൻ സുഖി, ഞാൻ ദുഃഖി ഇങ്ങനെയും അറിയുന്നില്ല. കാരണം ഞാനെന്നറിഞ്ഞാലേ അറിയാൻ പറ്റും. ഞാനെന്നുള്ള ഒരു അറിവില്ലെങ്കിൽ അവിടെ എന്താണ്? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നൊരു അനുഭവം, മോഹം ആ സമയത്തില്ല. പിന്നെ ഉണർന്നതിന് ശേഷം നമ്മൾ പറയും എന്താണ്? ഞാൻ സുഖിയായിരുന്നു, എനിക്ക് ദുഃഖമില്ലായിരുന്നു, നല്ല സുഖമായ ഉറപ്പ്. അതൊക്കെ ഉണർന്നതിന് ശേഷം പറയുന്നതാണ്. ഇവിടെ പറയുന്ന ആ അവസ്ഥയില്ല, അതൊരവസ്ഥയാണ്. അവസ്ഥയിൽ നമുക്കെന്താണ്? ഞാനെന്നൊരു അനുഭവമില്ല. ഇനി ഒരാൾ പറയുന്നു ആ ഉറക്കത്തിൽ ഞാനെന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരാൾ പറയുന്നു ഉറക്കത്തിന് എനിക്ക് ഞാനെന്ന അനുഭവം ഉണ്ടായ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കും? ഞാനെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണർവായിരിക്കും. ഞാൻ എന്നാ എനിക്ക് അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉണർന്നെന്നർത്ഥം, അത് ഉറക്കമാണ്. കാരണം എന്തുകൊണ്ട്? അവിടെ ബോധം വന്നു കഴിഞ്ഞു. ബോധം വന്നാൽ ഉണർന്നു, ഒന്നും അറിയാതിരുന്നാൽ ഉറക്കം. അതുകൊണ്ട് അങ്ങനെ ഞാനെന്നുള്ള ഒരു അനുഭവം ഇല്ലാത്ത ഒരു അവസ്ഥയും നമുക്ക് ഉണ്ടാകുന്നു ഇടയ്ക്കിടയ്ക്ക്. എന്നുവെച്ചാൽ മോഹമില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകുന്നു. ശരി, ഞാനെന്നുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് മോഹമില്ല, സുഖം ദുഃഖം എന്നുള്ള അനുഭവങ്ങളും അവിടെ ഇല്ല. ആരും അവിടെ സുഖിക്കുന്നുമില്ല, ദുഃഖിക്കുന്നുമില്ല. പരമമായ ശാന്തം, ശാന്തമായിരിക്കും. ഉണർന്നു കഴിഞ്ഞാൽ അതല്ല. ഇപ്പോൾ ഞാൻ സുഖി, ഞാൻ ദുഃഖി എന്നുള്ള അനുഭവം സ്വാഭാവികമായിട്ടില്ലാതാകണമെങ്കിൽ എന്ത് വേണം? ഉറങ്ങണം. അതുകൊണ്ടാണ് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഭയങ്കര വേദന അനുഭവിക്കുന്ന ആൾക്കാർ മോർഫിൻ പോലെയുള്ള മരുന്നുകൾ കൊടുത്ത് ഉറക്കിയിടുന്നു. അവർ ദുഃഖത്തെ അറിയുന്നില്ല. എന്തുകൊണ്ടറിയുന്നില്ല? ബോധം, അഹംബോധം. അഹംബോധം ഉണ്ടായവർ നിലവിളിക്കും. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ഉറക്കുക, ഉറക്കിക്കിടക്കുക, ഉറങ്ങിക്കിടന്ന്. അതാണ് ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് സെഡക്ഷൻ, മയക്കം മയങ്ങിക്കഴിഞ്ഞു ഉറക്കമായി എന്ന് പറയുന്നു. ശരീരമൊക്കെ കീറി മുറുക്കിയാണ് കത്തി കൊണ്ട്. അറിയുന്നേയില്ല. കുരുമുറിക്കൊന്നും അറിയുന്നില്ല, അസുഖവും അറിയുന്നില്ല, ദുഃഖവും അറിയുന്നില്ല, ഒന്നും അറിഞ്ഞില്ല എന്നല്ലാമൊന്നും പറയാൻ പറ്റില്ല. പലതരത്തിലുള്ള സെഡക്ഷനുണ്ട്, ഇങ്ങനെയുണ്ട്. അത് ബ്രെയിനിന്റെ ഏത് ഭാഗമാണോ മരവിപ്പിക്കുന്ന അതനുസരിച്ചായിരിക്കും പലതരത്തിൽ മയക്കം. അപ്പൊ പൂർണമായി മയക്കിക്കഴിഞ്ഞാൽ ഒന്നും അറിയുന്നില്ല. അതിൽ നിന്നെന്താ മനസ്സിലാകേണ്ടത്? അഹംബോധം എവിടെയുണ്ടോ അവിടെ സുഖവും ദുഃഖവും. സ്വാഭാവികമായി സുഖവും ദുഃഖവും ഇല്ലാതാവണം, ഉറങ്ങണം. അതാവണം വേറെ വഴി. ഇനി കൃത്രിമമായിട്ട് സുഖവും ദുഃഖവും ഇല്ലാതാക്കണം, എന്ത് ചെയ്യണം? അങ്ങനെ മെഡിസിൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉറക്കമാണ് അവിടെ. ഉറക്കം പോലെയുള്ള ഒരവസ്ഥ, മൂർച്ച എന്ന് പറയും. അതല്ല, കൃത്രിമമായിട്ട് സുഖവും ദുഃഖവും അറിയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? യോഗ വിദ്യയിലൂടെ സമാധി, അതിന് കഴിവുണ്ടെങ്കിൽ. അതെല്ലാവർക്കും കഴിയുന്ന കാര്യം. എല്ലാവർക്കും കഴിയാത്ത എന്തുകൊണ്ടാണ്? ഒന്നും അതിനുള്ള മനസ്സ് അങ്ങനെയായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള മനസ്സായിരിക്കണം? ഏകാഗ്രവും നിരുദ്ധവുമായ മനസ്സ് ഉള്ളവർക്കേ അത് പറ്റും. അങ്ങനെ ഒരു മനസ്സ് വേണം അയാൾക്ക്. പലതരത്തിലുള്ള മനസ്സുണ്ട്. ഏകാഗ്രവുമായ നിരുദ്ധമായ മനസ്സ് വേണം. രണ്ടാമത് എന്ത് വേണം? പരിശീലനത്തിലൂടെ അങ്ങനെ ഒരവസ്ഥയിൽ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് എത്തിച്ചേരും. അതും വേണം. സ്വന്തം പരിശീലനം അനുസരിച്ച് സ്വന്തം ആഗ്രഹപ്രകാരം പരിശീലിച്ച് അങ്ങനെ ഇച്ഛാശക്തി കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അവിടെ സമാധി എന്ന് പറയുന്ന അവസ്ഥ എത്തിച്ചേരും. അത് പരിശീലനം കൂടാതെ സാധിക്കില്ല. സ്വയം മനസ്സിന് ചിലപ്പോൾ ഹിപ്നോട്ടിസം പോലെയൊക്കെയുള്ള അവസ്ഥ വരാം, ഫിറ്റ്സ് ഉണ്ടാവാം, അങ്ങനെയൊക്കെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഒന്നും അറിയാതിരിക്കും, അതൊന്നും പോരാ. നമ്മുടെ ബ്രെയിനില് വൈദ്യുത പ്രവാഹമുണ്ട്. ആ വൈദ്യുത പ്രവാഹത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ, വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ മനസ്സ് സ്വയം തന്നെ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക്. അത് സമാധിയല്ല, മനസ്സങ്ങനെ ഒരവസ്ഥ. ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ വരുന്ന ചില പ്രത്യേകതകളുണ്ട്. ഇതങ്ങനല്ല, ഒരാൾ പരിശീലിക്കണം. പരിശീലിച്ച് അങ്ങനെയുള്ള സമാധിയിൽ എത്തിച്ചേരും. അങ്ങനെ വന്നു കഴിഞ്ഞാലും അവിടെ ഇവിടെ പറയുന്ന നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സമാധിയിൽ എത്തിച്ചേർന്നാലും അവിടെ അസുഖവും ദുഃഖമൊന്നും അറിയാതിരിക്കാം. ഈ താതാത്മ്യം നഷ്ടപ്പെട്ടിരിക്കാം. ചിതാത്മാവും സൂക്ഷ്മ അംഗങ്ങളും തമ്മിലുള്ള താതാത്മ്യം വിട്ടിട്ട് ഇരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? പ്രപഞ്ചബോധമില്ലാതിരിക്കുന്നു. കാരണം ഈ അംഗങ്ങളുമായിട്ടുള്ള ബുദ്ധിയുടെ താതാത്മ്യം വിട്ടുകഴിഞ്ഞു, പിന്നെ പ്രപഞ്ചബോധമില്ല. ഉറക്കത്തിലും അതിനെ സംഭവിക്കുന്നു. ഉറക്കത്തിലെ ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാതിരിക്കുന്നു. അതൊക്കെ ഉണ്ടവിടെ, പക്ഷെ ബന്ധമില്ല. നിർവികൽപ്പ സമാധിയിലും അങ്ങനെ തന്നെ, അതൊക്കെ അവിടെ ഉണ്ട്, ബന്ധമില്ല. ഇതൊക്കെ സുഷുപ്തി എന്ന് പറയുന്ന എല്ലാവരുടെയും അനുഭവമാണ്. നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കും. അത് ഒരു സിദ്ധാന്തമല്ല. സർവസമ്മതമായ അനുഭവമാണ്. സിദ്ധാന്തവന്റെ വിശ്വാസമുണ്ട്. അശ്വിൻ സർവസമ്മതമായ അനുഭവമാണ് എന്ത്? ഉറക്കം എന്ന് പറയുന്നത്. അതിന് വ്യത്യാസമുണ്ട് ഇതെല്ലാം തമ്മിൽ. ഇപ്പൊ സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് പറയുന്നു. അത് ചിലരുടെ സിദ്ധാന്തമാണ് എന്ന് വെച്ചാൽ അവരങ്ങനെ നിശ്ചയിച്ചിരിക്കുകയാണ്, സ്വർഗമുണ്ട് നരകമുണ്ട്. അതിന് എന്ത് എങ്ങനെ നിശ്ചയിച്ചെന്ന് വെച്ചാൽ പല കാരണം കാണും. പല കാരണങ്ങളുണ്ട് അവർ നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അത് വിശ്വസിക്കാം. വിശ്വസിച്ച് അതിനംഗീകാരം കിട്ടും. വിശ്വസിക്കാതിരിക്കാന്ന് തള്ളിക്കളയാം. ഒരാൾ പറയുന്നത് സ്വർഗവും നരകവും ഒന്നുമില്ല, അയാളെ വിശ്വസിക്കുന്നുണ്ട്. സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്, വിശ്വസിക്കുന്നു ചോദിച്ചാൽ അയാളുടെ ബുദ്ധി അതിനെ അംഗീകരിക്കുന്നു, ആ സിദ്ധാന്തത്തെ അംഗീകരിക്കും. മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ പോകുന്നു അംഗീകരിച്ചിട്ട്, അംഗീകരിച്ചാൽ അതിനാണ് പറയുന്നത് ബുദ്ധി അതിനെ അംഗീകരിക്കുകയാണ്, അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. മതസിദ്ധാന്തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസമാണ്. മതസിദ്ധാന്തങ്ങൾ മാത്രമല്ല, നമ്മുടെ പഴയ ശാസ്ത്ര സിദ്ധാന്തങ്ങളും ഒരുപാട് വിശ്വാസമാണ്. നമ്മളതിനെ അംഗീകരിക്കുന്നു, അങ്ങനെ ഉണ്ടെന്ന് അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നു. അപ്പോ എന്ന് വെച്ചാൽ അവിടെ എന്താണ്? ഒരാൾക്ക് നരകത്തിൽ പോയി അത് അനുഭവിച്ചിട്ട് പറയാൻ പറ്റില്ല ആ നരകം ഉണ്ട്. അപ്പൊ നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് അതിന് വിശ്വാസം എന്ന് അംഗീകരിക്കും. സ്വർഗത്തെ സംബന്ധിച്ച് നേരിട്ട് നമുക്ക് പോയി കണ്ട് സ്വർഗം ഒരു സ്ഥലമില്ല. അമേരിക്ക എന്നവർ പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെടാം. സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം, പക്ഷെ അതൊരിക്കലും കഴിയുന്നില്ല, ജീവിച്ചിരിക്കുന്നു. എന്നാ ഒരു ശാസ്ത്രം പറയുന്നു. അപ്പോൾ അത് സിദ്ധാന്തമാണ്, ശാസ്ത്ര സിദ്ധാന്തമാണ്. അതിനെ അംഗീകരിക്കുന്നു, അംഗീകരിച്ചിട്ട് സ്വർഗത്ത് പോകാൻ വേണ്ടി ഇവിടെ ജീവിക്കുന്നു. ഇതാണ് സിദ്ധാന്തവും വിശ്വാസങ്ങളും തമ്മിലുള്ള ബന്ധം. ശരിയോ തെറ്റോ ആകാം, വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് അത് വിഷയമല്ല. വിശ്വസിക്കുന്നു, അംഗീകരിച്ചു കഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യം ആണ് വിശ്വസിക്കുന്നത്. വിശ്വാസത്തിൽ അത് ശരിയോ തെറ്റോ ആണെന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. വിശ്വാസം ഞാൻ വിശ്വാസമാണ്. കുട്ടിച്ചാകത്തിനുണ്ടോ എന്ന് ചോദിച്ച ഒരാളുണ്ട്. എന്തുകൊണ്ടത് എന്റെ വിശ്വാസം? വിശ്വാസമാണെങ്കിൽ ആ ഒരു ശാസ്ത്രത്തെ അംഗീകരിക്കണം. കുട്ടിച്ചാകത്ത് ഉണ്ടെന്ന് ശാസ്ത്രത്തിൽ പറയുന്നു, അവൻ അംഗീകരിക്കണം. അതൊക്കെ വിശ്വാസങ്ങളാണ്, അതൊക്കെ വ്യക്തിനിഷ്ഠമാണ്. ഒരാൾക്കങ്ങനെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും എല്ലാം സ്വാതന്ത്ര്യം. തെറ്റാകാൻ ശരിയാകാം, വിശ്വസിച്ചപ്പോൾ ഞാൻ തെറ്റാണോ ശരിയാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ചിന്തിക്കാതെയാണ് അത് വിശ്വസിക്കുന്നത്. ചിന്തിക്കേണ്ട ആവശ്യം വരുന്നത് ഞാൻ വിശ്വസിച്ചു, നീ എന്തിനാണ് ചിന്തിക്കുന്നു? അതാണ് വിശ്വാസിയുടെ നിലപാട്. സ്വർഗം ഉണ്ടെന്ന് ഞാൻ അംഗീകരിച്ചത്, നീ എന്തിനാണ് കുറിച്ച് ചിന്തിക്കുന്നു? ഉണ്ടല്ലോ, അതെങ്ങനെ മനസ്സിലായി? അതെന്റെ വിശ്വാസമാണ്. ഇനി മറ്റൊന്നുണ്ട്, അനുഭവം. അനുഭവം രണ്ടു തരത്തിലാണ്. ഇവിടെ പറയുന്ന പോലെ ചിലപ്പോൾ അനുഭവങ്ങൾ ഭ്രമമാകാം ഈ ജീവിതത്തിൽ, ചിലപ്പോൾ ചില അനുഭവങ്ങൾ സത്യമാവാം. രണ്ട് സംഭവം. സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവം, അത് നമ്മൾ സത്യമായി സ്വീകരിച്ചിരിക്കുകയാണ്. സത്യമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് മരുമരീചിക എന്നൊക്കെ പറയുന്ന പോലെ ഒരു യഥാർത്ഥ അനുഭവമല്ല. മരുഭൂമി കാണുന്ന വെള്ളം പോലെയുള്ള ഒരു അനുഭവമല്ല, യഥാർത്ഥ അനുഭവമാണ്. എന്തുകൊണ്ടാണ് അതിന് യഥാർത്ഥം എന്ന് വിളിക്കുന്നത്? സുഷുപ്തി യഥാർത്ഥം എന്ന് വിളിക്കുന്നതിന് എന്തുകൊണ്ട്? എല്ലാവർക്കും ഉള്ളതുകൊണ്ട് യഥാർത്ഥമാണ്. ഭൂമി കറങ്ങുന്നില്ല എന്നുള്ള എല്ലാവരുടെയും അനുഭവമാണ്, അതുകൊണ്ട് അത് യഥാർത്ഥമാണ്. ഭൂമി ഉരുണ്ടിരിക്കുന്നു എന്താ നമ്മുടെ അനുഭവം? ഭൂമി പരന്നിരിക്കുന്നു, അതുകൊണ്ട് അത് യഥാർത്ഥമാവും. സൂര്യൻ ചലിക്കുന്നു ഭൂമിക്ക് ചുറ്റും, അതാണ് നമ്മുടെ അനുഭവം, അതുകൊണ്ട് അത് യഥാർത്ഥമാവും. എല്ലാരും അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥമാകത്തില്ല, ചിലർക്ക് യഥാർത്ഥമാവും. സൂര്യൻ ചൂടുള്ളതാണ് എല്ലാരും അനുഭവിക്കുന്നു, അത് യഥാർത്ഥം തന്നെ. ഇപ്പൊ എല്ലാം അനുഭവിക്കുന്നു എന്ന് വിചാരിച്ചതെന്ന് യഥാർത്ഥമാണോ? സുഷുപ്തി എന്ന് പറയുന്ന യഥാർത്ഥമാണ്. എന്തുകൊണ്ട്? അതിന് ബാധ ഉണ്ടാകുന്നു. നമ്മൾ ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും മാറി മാറി വരുമ്പോ നമുക്ക് സുഷുപ്തി ബാധ സംഭവിക്കുക, വീണ്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ. അത് അസത്യം നമുക്ക് ബോധിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അതിന് സത്യമായ അനുഭവം എന്ന് പറയുന്നത്. അപ്പോ അത് എന്താണ്? ഒരു അനുഭവമാണ് എന്ന് വെച്ചാൽ കേവലം ഒരു വിശ്വാസ സിദ്ധാന്തമല്ല, നമ്മുടെ അനുഭവം തന്നെ. സ്വർഗം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്, അത് നമ്മുടെ വിശ്വാസമാണ്. സുഷുപ്തി എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ ഒരു അനുഭവമാണ്, കേവലം ഒരു വിശ്വാസമല്ല. വിശ്വാസം അപ്പൊ അനുഭവം തമ്മിൽ എന്താ വ്യത്യാസം? അനുഭവിക്കാത്ത വിശ്വാസം, അതാണ് വിശ്വാസത്തിന്റെ ഒരു സൗകര്യം. അനുഭവിക്കാത്ത നമുക്ക് വിശ്വാസം. എങ്ങനെ? ഏതിന്റെ അനുഭവത്തിന്റെ കാര്യമായി ചോദിക്കുന്നു? സുഷുപ്തിയില അനുഭവം എന്ന് പറയുന്നത് സുഷുപ്തിയിലാണ് ഉണ്ടാകുന്നത്. വേറെ നമുക്ക് അനുഭവം ഉണ്ടാകുന്നത് ബോധം കെട്ടുകിടക്കുന്നുണ്ടോ? ബോധക്കേടുന്ന അതുപോലെ അനുഭവം ഉണ്ടാകും. സുഷുപ്തി പോലുള്ള ഒരു അനുഭവമാണ് ബോധക്കേട്. സുഷുപ്തി എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഉറക്കത്തിലിരിക്കുന്നു. ബോധക്കേട് എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഒരു തട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബോധക്കേട് സുഷ്ടി പോലെ ഒരു അനുഭവം, വേറെ അനുഭവം. ഇത് രണ്ടുമാണ്. എങ്ങനെ സുഷുപ്തി? അപ്പോ സുഷുപ്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ സഹജ സമാധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിന്നെ അത് വ്യാഖ്യാനിക്കും. നിങ്ങൾ സഹജ സമാധി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാലേ സുഷുപ്തി സഹജ സമാധിയാണോ അല്ലേ എന്ന് പറയാൻ പറ്റും. കാരണം സുഷുപ്തി സഹജ സമാധിയാണോ എന്ന് ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ആളിന് സഹജ സമാധിയുടെ ഒരർത്ഥം കാണും. സഹജ സമാധി എന്ന് പറഞ്ഞാൽ ഇതാ ഉദ്ദേശിക്കുന്നത്. അതിപ്പോ ഒരു നിരീശ്വരവാദിയോട് ഒരാൾ ചോദിക്കുകയാണ്, ദൈവമുണ്ടോ എന്ന് ചോദിക്കും പോലെ ഉത്തരം പറയണമെങ്കിൽ എന്ത് വേണം? ഉത്തരം പറയണമെങ്കിൽ എന്ത് വേണം? ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചയാൾ ദൈവം എന്നുള്ളത് കൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കിയാൽ അതിന് ഉത്തരം പറയാൻ പറ്റും. അപ്പൊ നിരീശ്വരവാദി പറയണ ദൈവം ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറയും ദൈവമില്ല. അപ്പോഴാണ് ചോദ്യം ചോദിച്ച ആൾ പറയണത് ദൈവം എന്ന് പറഞ്ഞാൽ മാതാവും പിതാവുമാണ്. അപ്പൊ നിരീശ്വരവാദി മണ്ടനായ ദൈവം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ഇല്ലെന്ന് പറയാൻ പറ്റും. ചോദ്യം ചോദിക്കുന്ന ആള് സഹജ സമാധി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് അത് സ്വയം വ്യക്തമാണ്. എന്നിട്ട് പിന്നെ സുഷുപ്തി അതാണോ എന്നുള്ള പിന്നെ ചിന്തിക്കണം. സഹജ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗികള് എന്താണ് പറയുന്ന ധാരണ ധ്യാന സമാധികൾ എത്തിച്ചേരുന്ന സമാധി എന്ന് പറയുന്നത് അവര് ഈ അധ്യാസമൊന്നും അംഗീകരിക്കുന്നേ. ഇവിടെ അധ്യാസം പോലുള്ള കാര്യങ്ങളൊന്നും പറയുന്നത് അതൊക്കെ അദ്വൈതീയത്വമാണ്. പിന്നെ അവരെ സംബന്ധിച്ച് സമാധി എന്ന് പറയുന്നത് സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം രണ്ട് സമാധിയാണ്. അത് പിന്നെന്താ സഹജ സമാധി? എന്തിനാ സഹജ സമാധി എന്ന് പറയും? അപ്പൊ രണ്ട് സമാധിയുള്ളത്, ഒന്നെന്താണോ സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം, പിന്നെ അതിന്റെ പിരിവുകളാണോ പലതും വരുന്നത്. സവിചാരം നിർവിചാരം സവിതർക്കം നിർവിതർക്കം അതൊക്കെ അതിന്റെ ഭേദങ്ങളാണ്. അതായത് എന്താ സഹജ സമാധി? വീടിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ എന്താ സഹജ സമാധി? ആദ്യം അത് വിശദീകരിക്കണം. എന്താണ് സഹജ സമാധി? എന്നാലേ സുഷുപ്തി അന്ന് ഒന്നാണെന്ന് പറയാൻ പറ്റും. വെറുതെ നമ്മൾ എവിടെ നിന്നെങ്കിലും ഒരു വാക്ക് കേട്ട് പഠിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയും? ആദ്യം നമ്മൾ ചോദ്യം നമ്മൾ തന്നെ വിശദീകരിക്കുന്നു. സഹജ സമാധി ഇന്നതാണോ അസുഷുപ്തിയാണോ എന്ന് പറയും. അപ്പൊ നമുക്ക് ചോദ്യം വ്യക്തമാണെങ്കിൽ എങ്ങനെ ഉത്തരം പറയാൻ പറ്റും? സുഷുപ്തിക്ക് സമമായിട്ടുള്ളത് ബോധക്കേട്. ഡോക്ടർമാർ ബോധം കെടുത്തുന്നതും കാരണം അത് കൃത്രിമമായി ചെയ്യുന്നു. തലയ്ക്കടി ഉണ്ടാകുന്നൊക്കെ വരുന്ന ബോധക്കേട്. പിന്നെ ഫിറ്റ്സ് പോലെയുള്ള അസുഖങ്ങൾ വരുമ്പം ഉണ്ടാകുന്ന ബോധക്കേട്. അതൊക്കെ ബ്രെയിനിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഷോക്കുകളാണ്. അതാണ് അങ്ങനെയുള്ള അവസ്ഥകൾ. അതൊക്കെ സുഷുപ്തി പോലെയാണ് എന്ന് പറയാം. യോഗികൾ പറയുന്നത് അതൊന്നുമല്ല. കാരണം യോഗി എന്ന് പറയുന്ന നിദ്രാവൃത്തിയെ നിരോധിക്കുന്നു യോഗിയുടെ സമാധി. ഞാൻ നിദ്രയുമായിട്ട് തന്നെ ഒരു ബന്ധമുണ്ട്. ഏതൊക്കെയാണ് വൃത്തികൾ? പഠിച്ചാണ് പ്രമാണ വലിയ വികല്പ നിദ്രാസ്മൃത. അതിൽ വരുന്ന ഒന്നാണ് നിദ്ര. അതൊരു വൃത്തിയാണ്, അതിനെയും നിരോധിച്ചു. പിന്നെ അതിന് അവിടെ സുഷുപ്തിയാണ്ട് ഒരു സമാധിക്ക് ഒരു ബന്ധമില്ല. ഇനി പൊട്ടന്മാരൊന്നും അറിയാൻ വയ്യാത്ത പൊട്ടന്മാർ പറയും സമാധി സുഷുപ്തി പോലെയാണ്. അവർക്ക് ഇത് രണ്ടുതിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്തതുകൊണ്ട് പറയുന്നു. സമാധി എന്ന് പറയുന്നത് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കും. അപ്പൊ ആ ശാസ്ത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് സമാധി. അല്ല, വെറുതെ കയറിയിട്ട് എനിക്ക് സമാധി ഉണ്ടെന്ന് പറഞ്ഞൊന്നും പറഞ്ഞ ആരും അംഗീകരിക്കത്തില്ല. ആർക്ക് വേണോ പറയാമല്ലോ എനിക്ക് സമാധി ഉണ്ടോ. ശാസ്ത്രങ്ങളിൽ എങ്ങനെ വിശദീകരിക്കുന്നു സമാധി? യോഗശാസ്ത്രത്തിൽ അവിടെ പറയുന്ന എന്താണ്? നിദ്രാവൃത്തിയെ നിരോധിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? സമാധി. പിന്നെ നിദ്രയും അതുമായിട്ട് എന്താ പറയുന്നത്? ഒരു ബന്ധം. അപ്പൊ അതിന് സമാനമല്ല സമാധി എന്ന് പറയുന്നത്. അറിയാൻ വയ്യാത്തതുകൊണ്ട് അറിയുന്നതൊക്കെ അങ്ങനെ പറയുന്നതാണ്. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പറയുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അതൊക്കെ അബദ്ധമാണ്. ആ യോഗശാസ്ത്രത്തെ കുറിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് പറയുന്നത്. അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഏ, ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അതും സുഷുപ്തിയായിട്ട് എന്താ ബന്ധം? അത് അയാൾ പരിശ്രമിച്ചിട്ടല്ലേ. ഏത് കാര്യവും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാകും. അവിടെ പരിശ്രമമുണ്ട്. നിങ്ങൾ സൈക്കിളിൽ വിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവസാനം കൈവിട്ട് സൈക്കിളിൽ വിട്ടു. സ്വാഭാവികമാണ്, പഠിക്കാൻ പറ്റും. അതുപോലെ അത് രണ്ട് രണ്ട് കാര്യമില്ല. ഇപ്പൊ സുഖദുഃഖാനുഭവങ്ങൾ എന്ന് പറയുന്നത് വൃത്തിയാണ്. യോഗിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? എല്ലാ വൃത്തികളെയും നിരോധിക്കുന്നു. ഇപ്പൊ സുഖദുഃഖാനുഭവങ്ങളെയും നിരോധിക്കുന്നു, അഹംവൃത്തിയും നിരോധിക്കുന്നു. അപ്പൊ യോഗിയുടെ സമാധിയിലും സുഖദുഃഖാനുഭവങ്ങളും എല്ലാ സുഷുപ്തിയിലും ഇല്ല. കാരണം അതിനെയും നിരോധിക്കാം, യോഗിക്കാതും നിരോധിക്കാം. എല്ലാ വൃത്തികളെയും നിരോധിക്കാം. അതാണ് അസംപ്രജ്ഞാത സമാധി. ഓണ വൃത്തികളെ ഇല്ല, വൃത്തിശൂന്യം. യോഗിയുടെ അഭിപ്രായത്തിൽ ഇവിടെ അതിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് അദ്വൈതമാണ്, യോഗമല്ല. രണ്ട് രണ്ടാണ്, ഒന്നല്ല. ഇവിടെ പറയുന്ന എന്താണോ അഹം എന്ന് പറയുന്ന ബോധം. അതിപ്പോ നമ്മുടെ മനസ്സ് ഒരു എന്താണ് ഒരു ലയാവസ്ഥയിലേക്ക് മനസ്സ് പോവാം. ചില ആൾക്കാർ പറയും ഞാൻ എന്നെ തന്നെ മറന്നിരുന്നു പോയി, അങ്ങനെയൊക്കെ പറയും. അതിപ്പോ ചിന്തിച്ചിരിക്കണമെന്നില്ല, നമ്മളൊരു നല്ല പാട്ട് കേട്ടുകൊണ്ടിരുന്ന് പാട്ടിൽ ലയിച്ച് പരിസരവും തന്നെയും മറന്നിരിക്കാം. അപ്പോ അങ്ങനെ മനസ്സിന് ഒരു ലയം സംഭവിക്കാം, ചിന്തിച്ചുകൊണ്ടിരുന്നാലും അങ്ങനെ സംഭവിക്കാം. അത് മനസ്സിന്റെ ഒരു പ്രത്യേക അവസ്ഥ എന്നുള്ളത് അത് ആർക്ക് സംഭവിക്കാം, തന്നെ തന്നെ വിസ്മരിച്ചിരിക്കുന്ന ഇത് പോവുക. മനസ്സിനൊരു ലയം സംഭവിക്കുന്നു. സെൽഫ് ഹിപ്നോട്ടിസം എന്നൊക്കെ പറയും, സ്വയം തന്നെ അത് അങ്ങനെ സംഭവിക്കും. ഒരാൾ വേറൊരാളെ ഹിപ്നോട്ടിസ് ചെയ്യുന്നു, അപ്പൊ അയാളുടെ ബോധം, ബാഹ്യബോധം നഷ്ടപ്പെടുന്നു. മറ്റൊരു ബോധത്തിന്റെ നിയന്ത്രണത്തിലാവുന്നത് താൻ തന്നെ തന്നെ സംഭവിക്കുന്നു, മനസ്സിന്റെ ലയം സംഭവിക്കുന്നു. അങ്ങനെ കൂടുതൽ സമയം ഇരിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മനസ്സ് വീണ്ടും ഉയർന്നു വന്ന് പ്രവർത്തിക്കുന്നു. അത് അങ്ങനെ വരാം. പിന്നെ വേറെ സംഭവിക്കുന്നത് സാധാരണഗതി സംഭവിക്കുന്ന ഒരു കാര്യം, നിങ്ങളത് ഉറക്കത്തിൽ പോകുന്നു. ഉറക്കത്തിൽ പോകുമ്പോൾ ഒന്നും അറിയുന്നില്ല, ഒരു കാര്യം അറിയുന്നില്ല. എന്നിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു, എന്റെ ഇടയിൽ നമുക്ക് ഉറക്കം വരുന്നു എന്ന് നമ്മൾ പറയും. ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങും, അത് ഒരു മിനിറ്റോ ഒരു മിനിറ്റ് ആയിരിക്കും ഉറങ്ങും. ആ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കത്തില്ല, വീണ്ടും എന്റെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ഉണർന്നു. അപ്പൊ അത് പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു, എന്താണ് ഞാൻ ഉറങ്ങിപ്പോയി. കാരണം ഉറക്കം നമുക്ക് പരിചയമുള്ളതായതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി എന്ന് നമ്മൾ ഉണർന്നു വരുമ്പോൾ തിരിച്ചറിയുന്നു, അത് ഇതുവരെ ഉറക്കത്തിലായിരുന്നു. പക്ഷെ ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ പോയി എന്ന് പറയുന്നു. ഇതുപോലെ നമ്മൾ ചിലപ്പോ ഒരാള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ജപിച്ചുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ഒരു കൃത്രിമിക്കാവും, മനസ്സ് ഒരേ ആവർത്തിയിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് പെട്ടെന്ന് പ്രവർത്തിക്കാതായി പോകും. മനസ്സ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ സ്റ്റക്കായി പോകും. ബ്രെയിൻ പ്രവർത്തിക്കാതാവുകയാണ്. ബ്രെയിൻ പ്രവർത്തിക്കാതാവുമ്പോൾ നമ്മുടെ ബോധം അവിടെ ഉയർന്നു വരുന്നില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് വീണ്ടും ബ്രെയിൻ പ്രവർത്തിക്കുമ്പോൾ ബോധം വീണ്ടും പ്രവർത്തിച്ചു. ഉറക്കം പോലെ തന്നെ അത് നമ്മൾ പറയും, ഞാൻ കുറച്ച് സമയം ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയാതിരുന്നു. ഒന്നും അറിയാതിരുന്നോണ്ട് തനിക്ക് വിശേഷിച്ച് എന്തെങ്കിലും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല, കുറച്ച് സമയം ഒന്നും അറിയാതിരുന്നു. ബ്രെയിനിന്റെ പ്രവർത്തനം നിലച്ചു പോകുന്നതാണ്, ഭാഗികമായി. ഒരു കാറിന്റെ എഞ്ചിൻ ഓൺ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അത് ബും ബും ബും എന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അത് ഓഫായി കഴിഞ്ഞാൽ എഞ്ചിൻ അവിടെ ഉണ്ട്, പെട്രോൾ ഉണ്ട്, എല്ലാം ഉണ്ട്, പ്രവർത്തനം നടക്കില്ല, ശബ്ദം കേൾക്കത്തില്ല. അതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ. ചിലപ്പോ ബ്രെയിൻ അങ്ങ് ഓഫായി പോകും. കാറ് ഓഫാവുന്ന അതിന്റെ താക്കോല് നമ്മൾ തിരിക്കുമ്പോഴാണ്. ബ്രെയിൻ ഓഫാവുന്നത് അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുത പ്രവാഹങ്ങൾ ഏതെങ്കിലും, ആ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അതിനകത്ത് നടക്കുന്ന കെമിക്കൽ ആക്ഷൻസ് കൊണ്ടാണ്, കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് രാസപ്രവർത്തനങ്ങൾ. ഈ രാസപ്രവർത്തനം എന്ന് പറയുന്നത് പലതരത്തിലും മാറി വരാം. നമ്മുടെ നിയന്ത്രണത്തിലല്ല അത് നടക്കുന്നു. പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും വലിയൊരു ഫാക്ടറി പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനതൊന്നും പൂർണ്ണമായി കണ്ടുപിടിച്ചിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിനിലെ ഓരോ കോശങ്ങളിലും രാസപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ കാറിന്റെ എഞ്ചിൻ ഓഫാവുന്നത് പോലെ ഈ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കും, അവിടെയുള്ള വൈദ്യുതി പ്രവാഹങ്ങൾ നിലയ്ക്കും. ഒരു നിമിഷം നമ്മുടെ ബോധം പ്രവർത്തിക്കാതിരിക്കും, വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബോധം വീണ്ടും തിരിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായൊരു വിശദീകരണം കൊടുക്കാൻ പറ്റും. അതാണ് സംഭവിക്കുന്നത്. ഇത് ഞാൻ പറയുന്ന ശാസ്ത്രീയമായൊരു വിശകലനമാണ്. ഇത് സയൻസ് അംഗീകരിച്ചിട്ടുള്ള വിശകലനം. അങ്ങനെ സംഭവിക്കും. വേറെ എന്ത് മാർഗമാണ് വേണ്ടത്? വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അറിഞ്ഞായിരിക്കും കൊള്ളാം. എന്ത് മാർഗം വേണ്ടത്? അത് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ വരുന്ന വ്യത്യാസം, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ വരുന്ന വ്യത്യാസം എന്ന് പറയാൻ കാരണം, ഇപ്പോ ബ്രെയിൻ ഇങ്ങനെ കോമ പോലൊരു അവസ്ഥയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധമേ നഷ്ടപ്പെട്ടു. അങ്ങനെ ബോധം നഷ്ടപ്പെട്ട് ചിലപ്പോൾ അവർ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അവരെ ബ്രെയിനിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം മരുന്നുകൾ ശരീരത്തിൽ കൊടുത്തുകൊണ്ടേയിരുന്നാണ് ചിലപ്പോൾ അവർക്ക് ബോധം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ. ബ്രെയിൻ എപ്പോഴാണോ പ്രവർത്തന സജ്ജമാകുന്നത് അപ്പോൾ ബോധം തിരിച്ചു കിട്ടും. അപ്പോൾ ബ്രെയിനിൽ വരുന്ന ഈ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത്. കാറിന്റെ എഞ്ചിൻ പോലെ തന്നെ ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷെ 100% അതൊക്കെ പഠിച്ച് തെളിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഇന്നുവരെ പഠിച്ചതെന്നും എല്ലാം പഠിച്ചിട്ട് ഞാൻ പറയുന്നതല്ല, അങ്ങനെ ആരും പഠിച്ചിട്ടില്ല. അപ്പോ ഇത്തരം പ്രശ്നങ്ങളെല്ലാം മരുന്നുകൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. ഈ മരുന്ന് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഭൗതികമായ ശരീരത്തിലാണ്, നമ്മുടെ ആന്തരികമായ കോശങ്ങളിലാണ് മരുന്ന് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് അത് ഈ തകരാറുകളെയൊക്കെ ശരിയാക്കുന്നത്. അതുകൊണ്ട് എപ്പിലെപ്സി പോലെയൊക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ അവർക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തുവരും? മാറ്റം വരുന്നു. ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരുന്നു. അപ്പൊ ബ്രെയിനിലാണ് ഇതിന്റെ സംഗതികളെല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്നത് നിശ്ചലമാകുക, വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുക. ഇതൊക്കെ സംഭവിക്കും. ഇതിനെ സംബന്ധിച്ച് നമുക്ക് പലതരത്തിലുള്ള ഭ്രമങ്ങൾ ഉണ്ടാകാം. അതിന് മറുപടി പറയാൻ പറ്റത്തില്ല, അതാർക്കും പരിഹരിക്കാൻ പറ്റുന്ന കാര്യം. ഭ്രമങ്ങളെ അവനവനെ തിരിച്ചറിവുണ്ടായാലേ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാം. അപ്പൊ ചോദിക്കും, നിങ്ങളുടെ യോഗശാസ്ത്രത്തിലോ വേദാന്ത ശാസ്ത്രത്തിലോ ആയുർവേദത്തിലോ ഒക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് എഴുതിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. നമ്മുടെ ഒരു പഴയ ഗ്രന്ഥങ്ങളിലും ഇത് എഴുതിയിട്ടില്ല. ഇതൊക്കെ പുതിയ അറിവാണ്. എന്തുകൊണ്ട് പഴയ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ല? അവർക്ക് ബ്രെയിനിനെ കുറിച്ച് അറിയില്ല. ഇത് ബ്രെയിനിനെ കുറിച്ചൊക്കെ മനുഷ്യന് അറിവുണ്ടായിട്ട് ഒരു 100 വർഷം 150 വർഷമായിട്ടുണ്ട്. അതിനെ നമുക്കൊന്നും അറിയത്തില്ല. അതാണ് പഴയ ശാസ്ത്രങ്ങളിലും അത്തരത്തിലൊരു വിശദീകരണം കാണാത്തത്. ഈ 150 വർഷത്തിനകത്ത് വന്ന ഈ അറിവാണ് ഞാൻ പറയുന്നത്. 150 വർഷത്തിനും അതാ അതിന്റെ തുടക്കം. ശരിക്കുള്ള ഒരു അറിവ് മനുഷ്യന് വന്നിട്ട് ഒരു 100 വർഷത്തിനകം, പരമാവധി 200 വർഷം. നമ്മുടെ ഈ പുസ്തകമൊക്കെ എഴുതിയത് 2000 വർഷമൊക്കെ പഴക്കമുള്ളതാണ്. അന്നൊന്നും ഇതിനെ കുറിച്ച് അറിവില്ല. അറിവില്ലാത്ത കാര്യം ഇങ്ങനെ പറയാൻ പറ്റും? ബ്രെയിൻ എന്താ ചെയ്യുന്നത്, അതിന്റെ ഉപയോഗം എന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, യാതൊരു ധാരണയും നമ്മുടെ ഒരു ഋഷിമാർക്കും ഒരു യോഗികൾക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരതിന് പേരിട്ട് എന്താണ്, തലച്ചോറ്. അവര് വിചാരിഞ്ഞു തലയ്ക്കകത്തിരിക്കുന്ന ചോറ്, ചോറ് പോലെ ഒരു സാധനം തലച്ചോറെന്നല്ലേ പറയുന്നു. ഈ ചോറല്ല, ഒരു വലിയ ഫാക്ടറിയാണ്, വലിയ ഒരു യന്ത്ര സാമഗ്രിയാണ്. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. എല്ലാ ശാസ്ത്രവും അതിനകത്തായിരിക്കുന്നത്. അതിനെ കുറിച്ച് ബോധമുണ്ട്. അതുകൊണ്ട് അത്തരമുള്ള എല്ലാ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ബ്രെയിനിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. പഴയ ശാസ്ത്രത്തെ എഴുതിയിട്ടില്ല, അവർക്കറിയില്ലാത്തതുകൊണ്ട് എഴുതിയിട്ടില്ല. നമുക്കിപ്പോ എന്തൊരു നല്ല കടുത്ത തലവേദന ഉണ്ട്, എന്തായാലും നല്ലൊരു തലവേദന ഉണ്ട്. നിങ്ങള് എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ചെയ്യുന്നത് എന്താണ്? ഡോക്ടറുടെ മരുന്ന് കഴിക്കും. എന്തുകൊണ്ട്? അവര് ബ്രെയിനിനെ കുറിച്ച് പഠിച്ചവരാണ്. അവര് പറയുന്ന പ്രതിവിധിയിലാണ് നമുക്ക് വിശ്വാസമുള്ളത്. ഏതെങ്കിലും ഒരു മരുന്ന്, ആ വ്യത്യാസം. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ നമ്മളെ ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം വരെ അതിനെ ഇതിനോട് ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള വിശ്വാസവും നഷ്ടപ്പെടും. മനസ്സിലാകും? നമ്മൾ പറയുന്നത് തത്വചിന്തയാണ്. തത്വചിന്തയിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾ ബ്രെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ തത്വചിന്തയിൽ നമുക്ക് സംശയം വരും. എന്തായാലും നിങ്ങളൊക്കെ സ്വാമിമാരായിപ്പോ, ഇനി അധികം സംശയിച്ചാൽ ശരിയാവും. അതുകൊണ്ട് അധികം തന്നെ മുമ്പോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ഇങ്ങോട്ട് തിരികരുത്. അത് തന്നെ തത്വചിന്തയ്ക്കും മൂല്യമുണ്ട്. അതിന് മുമ്പോട്ട് അവിടെ പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. എന്താണ്, എന്ത് പറഞ്ഞു? ഈ സുഖദുഃഖാനുഭവങ്ങളെന്ന് പറയുന്നത് അത് ഹത്ത തുടർന്നാണ്, അഹംബോധത്തെ തുടർന്നാണ്. ഈ അനുഭവം സുഷുപ്തിയിലില്ല, അവിടെ സുഖദുഃഖാനുഭവങ്ങളില്ല. പിന്നെ യോഗികൾ പറയുന്ന സമാധി അവിടെയില്ല, അവിടെയും സുഖദുഃഖാനുഭവങ്ങളില്ല. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴോ സ്വപ്നത്തിലോ എല്ലാം എന്താണോ അഹംബോധമുണ്ട്, അവിടെ സുഖദുഃഖാനുഭവം ഉണ്ടെങ്കിലും ഇതൊന്നും സത്യമല്ല. അതിനു വേണ്ടിയിട്ടാണ് കൂടെ പറഞ്ഞത് അഹം സുഖി യുവ, അഹം ദുഃഖി യുവ എന്നുള്ള യുവശബ്ദം അതിനു വേണ്ടിയിട്ടാണ് കൂടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം. Mm-hmm.